ഓരോ ഇനത്തിനും മെയ്യും ഓരോ മാതിരി ഒച്ചയും മണവും ചുവയും ചൂടും തണുവും ഉണക്കും ഉറക്കും. അപ്പൊ ശരീരം വേറെ വേറെ രീതിയിലായിരിക്കും. അതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഒച്ച മണം ചുവ ചൂട് ചുവ നോക്ക് ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും, ഇതിലും വ്യത്യാസമുണ്ട്. പിന്നെ വരുന്ന ചൂടും തണുപ്പും, ചൂടും തണുപ്പും. ജീവികളെ അതിൻ്റെ ചൂടും തണുപ്പും കൊണ്ട് തിരിച്ചറിയാം. ഇതും പ്രധാനമായിട്ടും മനുഷ്യന് ഒരു ജാതി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യരിൽ അതങ്ങനെ എന്നുള്ള നമ്മൾ മനസ്സിലാക്കും. എല്ലാ പ്രാണികളെയും ഇവിടെ ജാതിയായിട്ട് തിരിച്ചറിഞ്ഞിട്ടും ഇവിടെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. മനുഷ്യൻ ഒരു ജാതി എന്നങ്ങനെ തിരിച്ചറിയാതാണ്. മറ്റൊക്കെ ജീവശാസ്ത്രത്തിൽ അതിൻ്റെ ആവശ്യമുണ്ട്. മനുഷ്യൻ ഉഷ്ണരക്തമുള്ള ജീവിയാണ്. മനുഷ്യന്റെ പ്രത്യേകം അതാണ് ചൂട് എന്ന് പറയുന്നത്. മറ്റു പല ജീവികളുമുണ്ട്. പക്ഷികൾ ഉഷ്ണരക്തമുള്ളതാണ്. എന്നാലും മനുഷ്യന്റെ ഒരടയാളമായിട്ട് അതിനെ തിരിച്ചറിയാം. ഉഷ്ണരക്തം മത്സ്യങ്ങളും മറ്റും ശീതരക്തമുള്ള. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാം. ചൂടും തണുപ്പും എന്ന് പറയുമ്പോൾ ഇന്നത്തെ അറിവ് വെച്ച്, ഇന്നത്തെ അറിവല്ല, ഗുരുവിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നു. അതൊക്കെ ഗുരു മനസ്സിലാക്കിയിരിക്കും. സ്കൂളിൽ പോയൊക്കെ പഠിക്കണമെന്നില്ല. ഫലം അല്ലാതെയും നടക്കുമല്ലോ. നാനാ വിഷയങ്ങളെക്കുറിച്ച്, അന്നത്തെ ആധുനിക വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഗുരുവിന് അറിവുണ്ടായിരുന്നത് നിരന്തരമായ മനുഷ്യരുമായിട്ടുള്ള സമ്പർക്കങ്ങളും ആശയവിനിമയം കൊണ്ട് ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളും അറിവുകളും വ്യത്യാസങ്ങളൊക്കെ ഗുരു കഴിയുന്നത്ര മനസ്സിലാക്കിയിരുന്നു. ആ അറിവ് വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് ചൂടും തണുവും. ഉഷ്ണരക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത നമ്മുടെ മനുഷ്യന്റെ, അല്ലെങ്കിൽ വാം ബ്ലഡ് ഉള്ള എല്ലാ ജീവികളുടെയും ശരീരത്തിൻ്റെ താമസം എന്ന് പറയുന്നത് ബാഹ്യമായ എൻവയോൺമെന്റ് അന്തരീക്ഷത്തിനനുസരിച്ച് മാറുന്ന അത് ഫിക്സാണ്. മനുഷ്യൻ ഏകദേശം 35-40 ഇടയ്ക്ക് സെൽഷ്യസ്, 37 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ നമ്മളിവിടെ ഇരുന്നാലും ആ ഉള്ളിലെ താപനില അത് തന്നെയായിരിക്കും. ഇനി നമ്മൾ ഉത്തര ധ്രുവത്തിൽ പോയിരുന്നാലും അത് തന്നെയായിരിക്കും. ഉള്ളിലെ താപനില അതായിരിക്കും. പിന്നെ പുറത്തേക്ക് നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മൾ ചൂടുള്ള കമ്പിളിയൊക്കെ ഉപയോഗിക്കുന്നത്. ഉഷ്ണരക്തമുള്ള നമ്മൾ മനുഷ്യരെ പോലെയുള്ള ജീവിയുടെ താപനില അത് നിലനിർത്തുന്നത് ശരീരത്തിൻ്റെ മെറ്റബോളിസമാണ്. ഇത് നമ്മൾ പ്രധാനമായിട്ടും ഭക്ഷണം ഉള്ളിലേക്ക് ചെന്ന് അതിന് ഗ്ലൂക്കോസും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ആയിട്ട് വേർതിരിക്കുമ്പോഴാണ് നമുക്ക് ശരീരത്തിൽ ചൂട് വരുന്നത്. അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ അവ്യവസ്ഥയാണ്. അത് തെർമോ റെഗുലേഷൻ എന്ന് പറയും. ചൂടിനെ റെഗുലേറ്റ് ചെയ്യാൻ നമ്മുടെ ആമാശയം പ്രവർത്തിച്ച് അതിലൂടെ നടക്കും. ഭക്ഷണം വേണം, ഭക്ഷണം ഇല്ലെങ്കിൽ പറ്റില്ല. അപ്പോ ഈ ഉഷ്ണരക്തമുള്ള ജീവികളെല്ലാം ഭക്ഷണത്തിലൂടെ ഉള്ളിൽ ചൂടിനെ ക്രമീകരിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യനും ഉഷ്ണമാണ്. ഉഷ്ണ പ്രകൃതിയാണ്, ഉഷ്ണരക്തമാണ്. ഉരകങ്ങൾ പാമ്പും മറ്റും പഴുതാര അങ്ങനെയൊക്കെയുള്ള ജീവികൾ ജലജീവികൾ മിക്കവാറും എല്ലാം അതൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ലസീത രക്തമാണ്. അവയ്ക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർ ഒരു മത്സ്യം 40 ഡിഗ്രിയുള്ള വെള്ളത്തിലാണ് നീന്തുന്നതെങ്കിൽ അതിൻ്റെ ശരീരത്തിൻ്റെ ആന്തരികമായ താപനില 40 ഡിഗ്രിയായിരുന്നു. അത് ഒഴുകി ചെന്ന് ഒരു 60 ഡിഗ്രി ഉള്ള വെള്ളത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഉടനെ അതിൻ്റെ താപനില 60 ഡിഗ്രിയാണ്. അതാണ് ശീതരക്തത്തിൻ്റെ പ്രത്യേകത. അന്തരീക്ഷത്തിൽ നിന്നാണ് അതിൻ്റെ ബോഡിയെ റെഗുലേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും പല ജീവികൾക്കും സൂര്യൻ്റെ ചൂട് കൊണ്ട് ചൂടുന്നതിനകത്ത് പുളിച്ചാടി രാത്രി തണുപ്പത്ത് ഒരു പുളിച്ചാടി ഇരുന്നു കഴിഞ്ഞാൽ രാവിലെ അതിന് ചാടാൻ പറ്റത്തില്ല, എൻ്റെ എനർജിയൊക്കെ നഷ്ടപ്പെട്ടു. വെയിലടിച്ചു കഴിഞ്ഞാലേ അത് ചാടത്തില്ല. പല ജീവികൾ ചെറിയ പ്രാണികളെ ശ്രദ്ധിച്ചറിയാൻ പറ്റും. വെയിലടിച്ചില്ലെങ്കിൽ അതിങ്ങനെ ചെറുണ്ടി കൂടിയിരിക്കും, വെയിലടിക്കുമ്പോൾ അത് പതുക്കെ പ്രവർത്തിക്കാൻ പറ്റും. എന്തുകൊണ്ട് അന്തരീക്ഷത്തിൽ നിൽക്കും ഈ മുതല വായു തുറന്നു വെച്ചിങ്ങനെ ഉറങ്ങുന്നതാണ്. എതിരെ കൊണ്ടുപോയി സൂവിലൊക്കെ പോയാൽ കാണാം ബാധ തുറന്ന്. അത് എന്താണ് ചൂട് അന്തരീക്ഷത്തിൽ നിന്ന് സൂര്യൻ്റെ ചൂടെടുത്ത് അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന കൂടുതൽ വരുന്നത് പുറത്തു കളയാനാണ്. അങ്ങനെ ശീത രക്തമുള്ള ജീവികൾക്ക് എല്ലായിടത്തും താമസിക്കാൻ പറ്റില്ല, അജീവിക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ ഉഷ്ണരക്തമായതുകൊണ്ടാണ് നമുക്ക് സഹാറ മരുഭൂമിയിലും ജീവിക്കാം, കൈലാസത്തിൽ പോയാലും അവിടെ ജീവിക്കും, എവറസ്റ്റിൽ പോയാലും ജീവിക്കും. ഉള്ളിൽ ഇതായിരിക്കും, അത് പുറത്ത് നഷ്ടപ്പെടാതെ നോക്കിയാൽ പിന്നെ അത് നിലനിർത്തി നോക്കി അതിനാവശ്യത്തിനുള്ള ഭക്ഷണം. വിമാനയാത്രയൊക്കെ ചെയ്യുമ്പോൾ വലിയ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് പോയാൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭയങ്കര തളർച്ച, തളർന്ന് വീണുപോകും തളർന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ തണുപ്പ് കൂടിക്കഴിയുമ്പം നമുക്ക് നമ്മുടെ ശരീരത്തിന് ശീലമല്ലല്ലോ, നമ്മൾ ശരിക്കും ദഹനം നടക്കത്തില്ല. ദഹനം നടക്കാതിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റും. കഷ്ടിച്ചല്പം വെള്ളം എന്തെങ്കിലും കുടിക്കാം. അധികം കവിഞ്ഞ് പറ്റില്ല. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് അതിൽ നിന്ന് ആവശ്യത്തിനുള്ള അപ്പച്ചയ അപ്പച്ചയ പ്രവൃത്തികളൊന്നും നടക്കത്തില്ല. അപ്പോൾ ഊർജം കിട്ടത്തില്ല, അല്ലെങ്കിൽ ഊർജം കുറഞ്ഞു പോകും. ഇപ്പൊ ചൂട് കുറയും, ക്ഷീണമൊന്നും മറിഞ്ഞു വീഴാം, ഹാർട്ട് അറ്റാക്ക് വരാം. പക്ഷേ ചൂട് നിലനിർത്തണമെങ്കിൽ ഭക്ഷണം വേണം. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? തണുപ്പിൻ്റെ ആധിക്യം കൊണ്ട് കഴിക്കണമെങ്കിൽ നമ്മുടെ ബോഡി തന്നെ അത് സമ്മതിക്കണ്ടേ? ബോഡി അംഗീകരിച്ചാലും ബോഡി തളർന്നിരിക്കുകയാണ് മൊത്തം. അവിടുത്തെ ഓക്സിജൻ കുറവായതുകൊണ്ട് അതെന്തുകൊണ്ട് ബോഡി പ്രവർത്തിക്കില്ല, ഓക്സിജൻ വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ശ്വാസത്തിലൂടെ ഓക്സിജൻ ഉള്ളിൽ പോയി, ഓക്സിജൻ എല്ലാ കോശങ്ങളിലും എത്തണം ഓക്സിജൻ, എന്നാലും അവിടെ ശരിക്കുള്ള പ്രവർത്തനം നടക്കും. ഓക്സിജനുള്ളിലേക്ക് എന്നില്ലെങ്കിൽ പറയാനില്ല, നമ്മളാകെ ജീവശക്തി മുഴുവൻ ചോർന്നു പോയ ഒരു അനുഭവം. അല്ലാത്തൊരു തളർച്ചയും ക്ഷീണവും. ഇത്ര ആരോഗ്യമുള്ള ആളായാലും പിന്നെ കുറച്ചൊക്കെ പരിചയമാണ്, നല്ല ആരോഗ്യമുള്ളവർക്ക് കുറച്ചൊക്കെ പിടിച്ച് ചെയ്യാൻ പറ്റും, വലിയ പ്രയാസമായിരിക്കും. ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അത് കാരണം ഇതാണ്. എന്തുകൊണ്ട് ഉള്ളിലായി ചൂട് നിലനിർത്തണമെങ്കിൽ ഭക്ഷണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ ആമാശയം പ്രവർത്തിക്കുന്നു. ആമാശയം പ്രവർത്തിച്ചില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം. ഹിമാലയം തണുപ്പാണ്, അവിടുത്തെ ജീവികൾ ഞങ്ങളുടെ ഉണ്ട്. നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉള്ള ഉടുമ്പ് പോലുള്ള ജീവികൾ ധാരാളമാണ്. രാവിലെ സൂര്യൻ്റെ പ്രകാശം വരുമ്പോൾ, രാവിലെ എന്ന് വെച്ചാൽ അവിടെ 9 മണിയായ സൂര്യൻ പ്രകാശം, 9, 10, 10:30. അപ്പോൾ ഉടുമ്പുകളെല്ലാം പതുക്കെ അതിൻ്റെ മാളത്തിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങി വന്നിരിക്കും. കാരണം അത് ശീതരക്തമാണ്, അതിന് സൂര്യനിൽ നിന്ന് ചൂട് കിട്ടണം. നമുക്കത് വേണ്ട, നമ്മൾ മുറിക്കാതിരുന്നാൽ മതി, നമ്മൾ ഭക്ഷണം കഴിച്ചാൽ കഴിക്കാൻ പറ്റും. ശരീരത്തിൻ്റെ ചൂട് നിൽക്കും, പിന്നെ ഉള്ള ചൂട് നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ സൂക്ഷിച്ചാൽ മതി. മറ്റേ ജീവിയൊക്കെ അങ്ങനെയല്ല, അത് വന്നിരുന്ന് ചൂടായി പിന്നെ അതിനെ അനങ്ങാൻ പറ്റും. അത് കഴിഞ്ഞു വന്ന് ഇത്തരം ജീവികളെല്ലാം വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ അത് ചലിക്കും, ഇല്ലെങ്കിൽ അത് ചലിക്കാൻ പറ്റും. ചൂടും തണുവും എന്ന് പറഞ്ഞിരിക്കുന്നത് അതായിരിക്കണം എന്ന് ഊഹിക്കാം. മനുഷ്യ വേറെ അല്ലാതെ ശരീരത്തിൽ ചൂടും തണുപ്പും എന്ന് പറയുന്നതിന് വേറെ ഒന്നുമില്ല. ഉഷ്ണരക്തവും ശീതരക്തവും അല്ലാതെ വേറെ ഒന്നുമില്ല ചൂടും തണുപ്പും എന്ന് പറയുന്നത്. അതനുസരിച്ചാണ് മനുഷ്യൻ്റെ ശരീരത്തിലെ ഈ ചൂടും തണുപ്പും വരുന്നത്. നമുക്ക് അസുഖങ്ങളൊക്കെ പിടിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കും എന്ന് നമുക്കറിയാം. ഭക്ഷണം ചെന്നല്ലെങ്കിൽ ശരീരത്തിൽ തണുപ്പ് അനുഭവപ്പെടും, കാരണം ചൂട് നിലനിർത്തണം, അത് ഫിക്സഡ് ആണ്. പക്ഷെ ഭക്ഷണം ചെല്ലണം. ഗ്ലൂക്കോസിന് വലിയൊരു ഇതാണ് ശരീരത്തിൻ്റെ കൊഴുപ്പ്. നമ്മുടെ ശരീരത്തിന് ഉഷ്ണരക്തമുള്ള ജീവികൾക്ക് കൊഴുപ്പ് നല്ലതാണ്. ആ കൊഴുപ്പെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ചൂട് നിലനിർത്തും. ശീതരക്തമുള്ളവർക്ക് അവർക്ക് കൊഴുപ്പ് ഒരു അധിക ഭാരമാണ്, കൊഴുപ്പ് കൊണ്ട് അവർക്ക് ഗുണമില്ല. ശരീരത്തിൽ നല്ല കൊഴുപ്പുള്ളവർക്ക് ഈ തണുപ്പ് സ്ഥലത്ത് നിന്ന് തണുപ്പ് ബാധിക്കത്തില്ല, എ സി, കാരണം ഉള്ള ചൂട് നഷ്ടപ്പെടുത്തില്ല. അതുകൊണ്ട് ഓരോ പ്രാണികളിലും വ്യത്യാസമുണ്ട്, മനുഷ്യന് മാത്രമല്ല ഉഷ്ണരക്തം. പൊതുവെ മാമൽസ് എല്ലാത്തിനും ഉഷ്ണരക്തമാണ്. പക്ഷെ ഇവിടെ ഇപ്പം മനുഷ്യൻ്റെ ഒരു അടയാളം, മനുഷ്യൻ്റെ ഒരു ജാതി എന്നുള്ള ഇത് മനുഷ്യൻ്റെ അടയാളമായിട്ടെടുക്കുമ്പോൾ ഉഷ്ണരക്തം അതിൻ്റെ അതാണ് ചൂട് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറൊന്നും അത് മനുഷ്യൻ്റെ ഒരു അടയാളമായിട്ട്, മനുഷ്യൻ്റെ ഒരു ജാതി എന്നുള്ള. മറ്റു ജീവികളിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഇത് മനുഷ്യന് പരിണാമം കൊണ്ടുവന്നതാണ്. സംഭവിച്ച ജുറാസിക് കാലം എന്ന് പറയും, ഡിനോസോറുകളെല്ലാം ജീവിച്ചിരുന്ന ഒരു കാലം. ആ കാലം കഴിഞ്ഞ് മനുഷ്യ ഈ ജീവികൾക്ക് പരിണാമം വന്നപ്പോൾ ജീവികളിങ്ങനെ രണ്ടായി തിരിഞ്ഞാണ്, ഉഷ്ണരക്തവും ശീതരക്തവും. മനുഷ്യൻ ഇങ്ങനെയായി. അതുകൊണ്ടാണ് മനുഷ്യന് അതിജീവിക്കാൻ പറ്റിയത് ഏത് സാഹചര്യത്തിലും. കാരണം ആഫ്രിക്കയിൽ നിന്ന് അവരിറങ്ങിയത് എല്ലാ സാഹചര്യങ്ങളിൽ പോയി. അവിടെയെല്ലാം അവൻ്റെ ഈ ടെമ്പറേച്ചർ ചൂടിങ്ങനെ എല്ലായിടത്തും ഒരുപോലെ നിന്നതുകൊണ്ടാണ് മനുഷ്യകുലം അതിജീവിച്ചെന്നും ഇന്നത്തെ ഹ്യൂമൻസ് ആയി നിൽക്കുന്നു. അല്ലെങ്കിൽ ഇത് നശിച്ചു പോയി. ഇതിന് ദോഷമുണ്ട്. ഈ ശരീരത്തിൽ എപ്പോഴും ഇങ്ങനെ ഒരു ചൂട് നിൽക്കുന്നതുകൊണ്ട് പലതരത്തിലുള്ള ബാക്ടീരിയകൾക്കും നമ്മുടെ ശരീരത്തിൽ വാസ വ്യവസ്ഥ അനുകൂലമാണ്, അതിനു സൗകര്യമായി താമസിക്കും. അത് ദോഷം ചെയ്യും. എന്നാൽ തന്നെയും മനുഷ്യനിങ്ങനെ മൈഗ്രേഷൻ കുടിയേറ്റം ഓരോ ആഫ്രിക്കയിൽ നിന്ന് വന്നു ഓസ്ട്രേലിയ വരെ പോയി പിന്നെ അങ്ങ് അമേരിക്കയിൽ പോയി, ഏഷ്യയിൽ വന്നു. ഈ കുടിയേറ്റത്തിന് മനുഷ്യനെ സഹായിച്ചത് അവൻ്റെ ഈ കൃഷ്ണരക്ത പ്രകൃതിയാണ്. അതിനിടയ്ക്ക് അവൻ ഒരുപാട് തണുപ്പുള്ള സ്ഥലങ്ങളിൽ കൂടി പോയി, മരുഭൂമികൾ താണ്ടി എല്ലായിടത്തും പിടിച്ചു നീക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഇന്നത്തെ മനുഷ്യനെ അവശേഷിച്ചതിനൊരു കാരണം അതാണ്. അത് മനുഷ്യന് പരിണാമം കൊണ്ട് കിട്ടിയ ഒന്നാണ്. മനുഷ്യന്റെ അടയാളമായിട്ട് ആ അതിനെ എടുക്കാം. അതാണ് മനുഷ്യൻ ഈ ഒരു ടെമ്പറേച്ചർ എപ്പോഴെങ്കിലും നിലനിർത്തുന്നത്. പനിയാകുമ്പോൾ കൂടുകയും അല്ലാത്തപ്പോ സ്ഥിരമായി നിൽക്കുകയും ചെയ്യുന്ന ടെമ്പറേച്ചറിന് കാരണം ഇത് തന്നെയാണ്. ഇതെല്ലാം കൊണ്ട് എന്ത് ചെയ്യാം, മനുഷ്യനെ തിരിച്ചറിയാം. അതാണ് ഓരോ ഇനത്തിനും മെയ്യും ഓരോ മാതിരി ഒച്ചയും മണവും ചുവയും ചോടും തണുവും. കോൾഡ് ബ്ലഡ് എന്ന് പറയുന്നത്, കോൾഡ് ബ്ലഡ് എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ വേറെ അർത്ഥമുണ്ട്. കോൾഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരൻ എന്നുള്ള അർത്ഥമാണ്. ശീതരക്തമെന്നാണ് ജീവശാസ്ത്രത്തിൽ അർത്ഥം വരുന്നത്. അത് ഇതുമായിട്ട് ബന്ധമുണ്ട്. കോൾഡ് ബ്ലഡ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വേറെ അർത്ഥം തിരിക്കും. ഹിറ്റ്ലർ കോൾഡ് ബ്ലഡ് എന്നാണ്, യാതൊരു നിർവികാരമായി കൊല്ലുന്നയാണ്, തനിക്ക് യാതൊരു. ചില മനുഷ്യരങ്ങനെയാണ്, ക്രൂരതകൾ ചെയ്യുമ്പോൾ അവർക്ക് യാതൊരു വികാരവും സംഭവിക്കത്തില്ല, അനുകമ്പ അവരുടെ മനസ്സിൽ വരത്തില്ല. അങ്ങനെയുള്ളവരെയും പറയും കോൾഡ് ബ്ലഡ്. അത് ഇതുമായിട്ട് ബന്ധമുണ്ട്. നിർവികാരത്തെ കുറിച്ച് പറയാൻ വേണ്ടി പറയുന്നു. പിന്നെ ഇതെല്ലാം, ഈ സംഗതിയെല്ലാം ഈ പറയുന്ന തെർമോ റെഗുലേഷൻ എന്ന് പറയുന്ന നടത്തുന്നതും നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇതെല്ലാം അത് ഹാർമോണുകളിലെല്ലാം വേണ്ട മാറ്റം വരുത്തി ശരീരത്തിലെപ്പോൾ ഈ ഊഷ്മാവ് നിലനിർത്തുന്നതും ബ്രെയിനാണ്. അപ്പൊ ചൂടും തണുവും എന്ന് പറയുന്നുണ്ട്, അതെടുക്കാം. ചൂടും തണുവും എന്ന് പറയുന്നൊരു അടയാളമായി പറയുകയാണെങ്കിൽ അതിന് ഇതേ ഉള്ളൂ കാരണമായി പറയാം. കോൾഡ് ബ്ലഡും വാം ബ്ലഡും ഇത് മനുഷ്യനെല്ലാം ഒരു വർഗമാണ്. മനുഷ്യൻ്റെ ഒരിക്കലും ശീതരക്തമാണ് മനുഷ്യരെ കിട്ടാൻ പ്രയാസം. തുടർന്ന് ഓരോന്നിനും വെവ്വേറടയാളമിരിക്കയാൽ അറിഞ്ഞിടുന്ന വെവ്വേറെ പിരിച്ച് ഓരോന്നുമെങ്കിൽ നാം ഓരോന്നിനും തുടർന്ന് വെവ്വേറടയാളമിരിക്കയാൽ ഓരോ ജീവികളിലും നടത്തും. ഓരോന്നിനും മനുഷ്യൻ പശു ഇങ്ങനെ ഓരോന്നിനും തുടർന്ന് വെവ്വേറെ അടയാളമിരിക്കുക, തുടർച്ചയായി എന്നുവെച്ചാൽ ഒരു പ്രാണി വർഗത്തിൽ മുഴുവനായിട്ട്. ഇപ്പൊ മനുഷ്യനെ എടുക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനെ ഇരിക്കുന്ന തന്നെ തുടർന്നിരിക്കുന്നു, സാമാന്യമായിരിക്കുന്നു, എല്ലാത്തിലും ഇരിക്കുന്നു. അതാണ് തുടർന്നിരിക്കുക. സംസ്കൃതത്തിൽ അനുഗതമായിരിക്കുക എന്ന് പറയുന്നു. ഓരോന്നിനും ഓരോ വർഗത്തിൽപ്പെട്ട ഓരോ ജീവിയെ അങ്ങനെ എടുക്കുന്നു. മനുഷ്യനെന്ന് പറയുന്നൊരു വർഗമാണ്, ആ വർഗത്തിൽപ്പെട്ട ഓരോന്നിനും വെച്ച് ഓരോ മനുഷ്യനും തുടർന്ന് ഇരിക്കുന്ന ഒരടയാളം. ഇനി വേറൊരു വർഗത്തെ എടുക്കുക, അതിലിരിക്കുന്ന വേറെ അടയാളം. മറ്റൊരു വർഗത്തെ എടുക്കുക, അതിലിരിക്കുന്ന വേറൊരു അടയാളം. ഇങ്ങനെ ഓരോ ജാതിയിലും ഓരോ അടയാളം ഇരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ എന്താണോ ഭിന്ന ഭിന്ന ജാതികളിൽ ഭിന്ന ഭിന്ന അടയാളങ്ങളിരിക്കും. അതാണ് വെവ്വേറടയാളം ഇരിക്കിയാൽ ഓരോ ജാതിയിൽപ്പെട്ട ജീവികളിലും തുടർച്ചയായി ഒരുപോലെ വെവ്വേറെ അടയാളങ്ങൾ ഇരിക്കുന്നു. മനുഷ്യരിലെല്ലാത്തിനും എന്താണ് ഒരുപോലെ ഇരിക്കുന്നു? ഇപ്പൊ പറഞ്ഞല്ലോ ഉഷ്ണരക്തം ഒരടയാളമാണ്. പക്ഷെ അത് മറ്റ് ജീവികളിലും കാണും. ഇവിടെ പൊതുവായി പറയുമ്പോൾ മറ്റടയാളങ്ങളും കൂടെ എടുക്കണം. മനുഷ്യന്റെ പ്രത്യേകതകളെല്ലാം മനുഷ്യത്വം, മനുഷ്യനെ തിരിച്ചറിയാമെന്നുള്ള ഒരുപാട് അടയാളങ്ങൾ. അത് മുമ്പ് പറഞ്ഞു മെയ്യ്, അതിലൊരടയാളമാണ്. മനുഷ്യന്റെ മെയ്യ് വേറെ ആർക്കില്ല, ശരീരം. അപ്പോൾ ഓരോന്നിനും ഓരോ വർഗത്തിനും വെവ്വേറെ ഇരിക്കുന്നു അടയാളങ്ങൾ, തുടർച്ചയായിട്ടിരിക്കുന്നു. ഓരോ ഓരോ ശരീരത്തിലും ഇരിക്കുന്നു തുടർച്ചയായിട്ടെന്നാൽ അത് ഓരോ വർഗത്തിലും വേറെ വേറെ. ഒരു വർഗത്തിൽപ്പെട്ട ഓരോ ശരീരത്തിലും ഒരടയാളം ഇരിക്കുന്നു. അതുപോലെ മറ്റു വർഗത്തിൽപ്പെട്ട പ്രാണികളുടെ ഓരോ ശരീരത്തിലും വേറെ അടയാളം ഇരിക്കും. അത് ഒരു വർഗത്തിൽ നിന്ന് വേറൊരു വർഗത്തെ വേർതിരിക്കുന്ന അടയാളം. ഓരോന്നിനും തുടർന്ന് വെവ്വേറെ അടയാളം ഇരിക്കിയാൽ അറിഞ്ഞിടുന്നു വെവ്വേറെ പിരിച്ച് ഓരോന്നും ഇങ്ങുന്ന. അതുകൊണ്ട് നാം ഇങ്ങ് വെവ്വേറെ പിരിച്ച് ഓരോന്നും അറിഞ്ഞിടുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മുടെ ഈ ജീവിലോകത്തിൽ ഇങ്ങെന്ന് വെച്ചാൽ ജീവിലോകത്തിൽ ഓരോന്നും വെവ്വേറെ പിരിച്ച് ഓരോ ജാതികളെയും വേറിട്ട് വേറിട്ട് പിരിച്ച്. കാരണം ഓരോ ജാതികൾക്കും പ്രത്യേകം പ്രത്യേക അടയാളങ്ങളാണ്. അറിഞ്ഞിടുന്നു, അറിയുന്നു. നാം ഇങ്ങ് നാം ഓരോന്നും വെവ്വേറെ പിരിച്ച് അറിഞ്ഞിടുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. എന്നുവെച്ചാൽ ഈ പറയുന്ന എന്താണ്? ജാതി എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്, വളരെ കൃത്യമായി ജാതി നമുക്കറിയാൻ പറ്റും. അതിന് മനുഷ്യന്റെ ജാതി ഭേദത്തെക്കുറിച്ച് കലഹത്തിൻ്റെ യാതൊരു ആവശ്യമില്ല. മനുഷ്യൻ്റെ ഒരു ജാതിയാണ് എന്നാണ്. അപ്പോൾ ജാതി മനുഷ്യരുടെ ഇടയിൽ പ്രത്യേകിച്ച് വന്നത്തെ കാലം വളരെയധികം ഉച്ചനീചത്വങ്ങളുണ്ടാക്കുകയും മനുഷ്യന്റെ ജീവിത സാഹചര്യം വളരെ ദുസ്സഹമാക്കുകയും ചെയ്യും. അതൊരു യാഥാർത്ഥ്യമാണ്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ മനുഷ്യർ പല ജാതിയായിരിക്കുക, അതുകൊണ്ട് മനുഷ്യർ പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും കെടുതികളും ഒക്കെ അനുഭവിക്കേണ്ടി വരിക. അനുഭവിച്ചുകൊണ്ടിരുന്നു, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ ഇതൊരു സൈഡ്, മനുഷ്യൻ പ്രായോഗികമായി അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന വൈഷമ്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ഗുരുവിടെ എന്താണ് വീട്ടുകളൊക്കെ അങ്ങനെ നിൽക്കുന്നു, കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊരു ഒരു ബദൽ എന്ന് പറയും. അന്നത്തെ കാലഘട്ടത്തിൽ ആ കഷ്ടപ്പാടുകളെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇന്നാണ് മനുഷ്യൻ പറയുന്ന, പണ്ട് ജാതീയമായി ഇങ്ങനെ ഒരുപാട് മനുഷ്യൻ കഷ്ടപ്പാടുകൾ സഹിച്ചിരുന്നു എന്നൊക്കെ. അന്നത് പറയേണ്ട കാര്യമില്ല, ജനങ്ങളുടെ മുമ്പിലുള്ള കാര്യമാണ്. അതൊന്നും വർണ്ണിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് സമൂഹം ചിന്തിച്ചിരുന്നത്. അതിൻ്റെ ഒരു ബദൽ, ഇത് പരിഹരിക്കാനുള്ള ഒരു ബദൽ മാർഗം എന്ന് പറയുന്നതാണ് ഗുരു നിർദ്ദേശിക്കുന്നത്. ഒരു മാർഗം സാമൂഹിക പ്രവർത്തനങ്ങൾ വേറൊന്നും, അതിനെതിരായിട്ടൊക്കെ ജനങ്ങളെ സംഘടിപ്പിക്കുക, പലതരത്തിലുള്ള മുന്നേറ്റങ്ങൾ, ജാതിക്കെതിരായ മുന്നേറ്റങ്ങൾ, പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, ഒത്തുചേരലുകൾ, അതൊക്കെ ഒരു ഭാഗം, ഒക്കെ സത്യാഗ്രഹം പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗം. ഗുരു ഇവിടെ പറയുന്ന ഒരു കാര്യം, അന്നത്തെ കാലത്ത് തന്നെ അങ്ങനെയുള്ള ജാതിഭേദം ഇല്ല എന്നുള്ള ബോധം മനുഷ്യരിലുണ്ടാക്കുക, അതാണ് ഗുരുവിൻ്റെ ഒരു നിർദ്ദേശം. ഒരു ബോധവൽക്കരണമാണ് ഗുരു ഉദ്ദേശം. ഈ ജാതിഭേദം ഉണ്ടെങ്കിലല്ലേ ജാതിയുടെ പേരിലുള്ള അനീതികൾ നിലനിൽക്കും. ഗുരു ഉദ്ദേശിച്ചത് ഈ പറയുന്നതുപോലെ മറ്റ് രീതിയിൽ അത് പരിഹരിക്കുക എന്നുള്ളത് ഉപരിയായിട്ട് എന്താണ് ജനങ്ങളിൽ ഒരു ബോധം ഉണ്ടായിക്കൊടുക്കുക, എന്താണ് ജാതി ഇല്ല എന്നുള്ളത്. ആശയപരമായി മനുഷ്യൻ ഒന്നാണ്, അപ്പൊ അവിടെ ജാതിഭേദം ഇല്ല. അപ്പൊ പിന്നെ ജാതി ഭേദം കൊണ്ടുള്ള ഈ വിവേചനങ്ങൾ നിന്ന് മനുഷ്യൻ പിന്തിരിയണം, ജാതി ഒന്നാണെന്നുള്ള ബോധം ഉണ്ടാവണം. വിവേചനങ്ങളെ അവസാനിപ്പിക്കാൻ ഗുരുവിൻ്റെ ഒരു മാർഗം അതായത്, ഗുരുവും മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു, പക്ഷെ ആശയപരമായി ജനങ്ങളെ ബോധവൽക്കരിക്കുക, ജാതി ഒന്നേ ഉള്ളൂ, അതാണ് ഗുരുവിൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ ജാതി മറ്റുള്ളവർ ജാതി പുലർത്തുകയും അതിൻ്റെ പേരിൽ ഒരുപാട് അനീതികളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന എന്തുകൊണ്ട്, ഈ ചെയ്യുന്നവരുടെ മനസ്സിൽ ജാതി ഉണ്ട് എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുകയാണ്. അനീതികൾ പ്രവർത്തിക്കുന്നവരുടെ മനസ്സിൽ ജാതി ഉണ്ട്, അതവർ ഉറച്ച് വിശ്വസിപ്പിക്കും. എന്തുകൊണ്ട് അവർ അതിനുവേണ്ടി നിൽക്കുന്നു, അവർക്ക് അതുകൊണ്ട് ബെനിഫിറ്റുണ്ട്. ജാതിയുടെ പേരിൽ അനീതികൾ പ്രവർത്തിക്കുന്നവർക്ക് ജാതി ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അവരത് അത് അങ്ങനെയാണ് എന്ന് ഉറച്ച് സ്വയം വിശ്വസിക്കാനും മറ്റുള്ളവർ വിശ്വസിപ്പിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനും തയ്യാറാണ്. അപ്പൊ അവർക്കൂടി മാറ്റം വരണം, അവരും മനസ്സിലാക്കണം സത്യം. എന്താണ് ജാതിയുടെ പേരിൽ അങ്ങനെയുള്ള അനീതികൾ പാടില്ല, കാരണം ജാതി ഒന്നേ ഉള്ളൂ. ഇതായിരുന്നു ഗുരുവിൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് നിരന്തരം ഗുരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ജാതി പോകണം, ജാതി ചിന്തിക്കരുത്, പറയരുത് എന്നുള്ളത്. ഈ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഗുരു മൊത്തം മനുഷ്യർക്ക് വേണ്ടി പറഞ്ഞാണ്. മനുഷ്യരെല്ലാവരും അങ്ങനെ ചിന്തിക്കണം. എന്നത് അങ്ങനെ ചിന്തിച്ചോ എന്ന് ചോദിച്ചാൽ ക്രമേണ മനുഷ്യൻ അങ്ങനെ ചിന്തിച്ചു വരുന്നു എന്ന് പറയാം. ജാതി ഒന്നാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ക്രമേണ മനുഷ്യൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ജാതീയമായ മനുഷ്യർ തമ്മിലുള്ള ജാതീയമായ അനീതികൾ അതൊക്കെ കുറഞ്ഞത്, അസമത്വങ്ങളൊക്കെ കുറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ജാതീയമായ മേൽക്കോയ്മ ചിന്തിച്ചിട്ടോ താഴ്മ ചിന്തിച്ചിട്ടോ ഒന്നും അർത്ഥമില്ല എന്നുള്ളൊരു ചിന്താഗതിക മനുഷ്യന് വരുന്നുണ്ട്. മാറാത്തവരെപ്പോഴും കാണും. അപ്പൊ ഗുരുവിൻ്റെ ശ്രമം അതാണ്, അങ്ങനെ ബോധവൽക്കരണമാണ് ഗുരു ഇതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാതി മനുഷ്യരിൽ ജാതിഭേദം ഇല്ല എന്നുള്ള ഒരു ബോധവൽക്കരണം. ഈ കേവല ബോധവൽക്കരണത്തിലൂടെ കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. ജനങ്ങൾക്ക് ബോധം വരണ്ടേ? ഉദാഹരണം പറഞ്ഞ ഇപ്പോ ജാതിയുടെ പേരിലുള്ള അയിത്തം പാലിക്കുന്നത് നിയമവിരുദ്ധമാണ്. ക്രിമിനൽ കുറ്റമാണെന്ന് പറയുമ്പോൾ അത് അതിന് വലിയൊരു ശക്തിയാണ്, ബോധവൽക്കരണം പോലെ അല്ല, ജാതി ഒന്നാണെന്ന് പറയുന്ന പോലെ. പക്ഷെ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നവർക്കും ഒരറിവുണ്ടായിരിക്കണം, എന്താണ് ജാതി വാസ്തവത്തിൽ ഇല്ലാത്തതാണ്, ഇല്ലാത്ത ജാതിയുടെ പേരിൽ ഇങ്ങനെ അയിത്തം പാടില്ല, അയിത്തം ക്രിമിനൽ കുറ്റമാണ് എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടാക്കണമെങ്കിൽ നിയമം ഉണ്ടാക്കുന്നവർക്കൊരു ബോധം വേണം, ജാതി ഒന്നേ ഉള്ളൂ മനുഷ്യന്. അപ്പൊ അങ്ങനെ ഒരു ബോധവൽക്കരണമാണ് ഗുരു ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് പ്രായോഗികമായി നടപ്പിലാക്കി വരുമ്പോൾ അവിടെ ജാതിയുള്ള പ്രശ്നമായി വരുന്ന, ജാതിയുടെ പേരിൽ വരുന്ന ദുരാചാരങ്ങളും അയിത്തവും മറ്റുമാണ്. അപ്പൊ അത് പരിഹരിക്കുന്നതിന് എന്ത് ചെയ്യുന്നു, നിയമം ഉണ്ടാക്കും. അപ്പൊ അതതിൻ്റെ പ്രായോഗികമായ വശം എന്ന് പറയുന്ന അതാണ്. അപ്പൊ ആൾക്കാർ ജാതിയുടെ പേരിലുള്ള അയിത്തം ആചരിക്കാൻ ധൈര്യപ്പെടുത്തില്ല. എന്നാൽ ജാതി വിചാരമുള്ളവൻ്റെ മനസ്സിൽ അതിരിക്കും. പക്ഷെ അത് പുറത്തെടുത്ത് മുമ്പ് ചെയ്തതുപോലെ അയിത്തമൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോ എന്തെന്ന് വെച്ചാൽ ഇത് രണ്ട് കാര്യങ്ങളാണ്. ജാതിയുടെ പേരിലുള്ള ആനുകൂല്യങ്ങളെന്ന് പറയുന്നതും ജാതി ചിന്ത എന്ന് പറയുന്നതും ഒന്നല്ല, അത് വെച്ച് രണ്ട് കാര്യങ്ങളാണ്. ജാതിയുടെ പേരിൽ ആനുകൂല്യം വാങ്ങുന്ന ഒരാൾ ജാതി ഇല്ലാത്ത ആളാകണമെന്ന് എന്ന് വിചാരിക്കുന്ന ഒരർത്ഥമുണ്ട്. അവർക്ക് ജാതി ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ജാതിയുടെ പേരിൽ ഒരു ആനുകൂല്യം കിട്ടുന്നത് കൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നത് ജാതി വാസ്തവമാണ്, അതുകൊണ്ടല്ലേ ആനുകൂല്യം കിട്ടിയത് എന്ന് ചിന്തിക്കും. അപ്പൊ അവർക്ക് ഈ പറയുന്ന ആശയമൊന്നും മനസ്സിലാകത്തില്ല. ജാതിയുടെ പേരിൽ ആനുകൂല്യം കൊടുക്കുന്നു വാങ്ങുന്നു എന്ന് വിചാരിച്ച ഒരാൾ ജാതി ഇല്ലാത്ത ആളെന്ന് പറയാൻ പറ്റില്ല. അത് മറ്റൊരു വിഷയമാണ്. ഇത് രണ്ട് കാര്യങ്ങളാണ്. ജാതി എന്ന് പറയുന്നിപ്പോ ഇവിടെ ഗുരു പറയുന്നതനുസരിച്ച് ജാതി എന്ന് പറയുന്നത് ഈ ആശയത്തെ മനസ്സിലാക്കിയിട്ട് ഒരുത്തും മനസ്സിൽ നിന്ന് കളയേണ്ട കാര്യമാണ്. മനസ്സിൽ നിന്ന് കളഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പ്രവൃത്തിയിൽ നിന്നും അത് പോകും. എങ്ങനെയുള്ള പ്രവൃത്തികൾ, ജാതിയുടെ പേരിൽ ഉയർച്ച വിചാരിക്കുക, താഴ്മ വിചാരിക്കുക, ജാതിയുടെ പേരിൽ അനാചാരങ്ങളെ പിന്തുടരുക, മറ്റുള്ളവരെ താഴ്ന്നവരെന്ന് കരുതുന്നവരെ അപഹസിക്കുക, മേളിലുള്ളവനെന്ന് കരുതി അഭിമാനിക്കുക, ഇത്തരം വിഷയങ്ങൾ അതൊക്കെ ഒരാൾക്ക് മാറ്റാൻ പറ്റും. അത് മാറണമെങ്കിൽ ഈ പറയുന്ന ജാതിയെ സംബന്ധിച്ചുള്ള ഗുരു പറഞ്ഞ ഈ ആശയം മനസ്സിലാക്കിയാലേ പറ്റും. മറ്റതെന്താണ്, ഈ ആനുകൂല്യം പറ്റുകയെന്ന് പറഞ്ഞാൽ ജാതീയമായി വന്നു ചേർന്ന അവശത പരിഹരിക്കുന്നതിനുള്ള ഒരു പരിപാടിയാണ് ആനുകൂല്യങ്ങളെന്ന് പറയുന്നത്. അത് വാങ്ങിച്ചെന്ന് വിചാരിച്ച്, അത് കൈപ്പറ്റിയെന്ന് വിചാരിച്ച് ഒരാളുടെ ഉള്ളിൽ അങ്ങനെ ജാതി വിചാരം പോകുന്നു. അപ്പൊ അവൻ വിചാരിച്ചു ഈ ജാതിപ്പെട്ടോണ്ടല്ലേ എനിക്കിത് കിട്ടിയത്, അതുകൊണ്ട് അവൻ ജാതിയിൽ എന്ത് ചെയ്യും, മുറുകെ പിടിക്കും. അത് സ്വാഭാവികമാണ്. അവിടെ ജാതീയമായ അവശത പരിഹരിക്കുന്നതിനാണ് ആനുകൂല്യം എന്നുള്ളതിലേക്ക് ആനുകൂല്യം സ്വീകരിക്കുക അവരാൾ. അത് അവശതകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്, പല കാരണങ്ങളുണ്ട്. അത് തന്നെ, അതൊക്കെ എന്താണ് ഈ പറയുന്ന ജാതി ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ അല്ല, അത് രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള പല വിഷയങ്ങളും. ജാതിയുമായ ആനുകൂല്യം പറ്റുന്നവരും അവശതയൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ പറ്റുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ അത് ഈ പറയുന്ന കാര്യങ്ങളുമായിട്ടൊരു ബന്ധമുള്ളത്. ജാതീയമായ ആനുകൂല്യം പറ്റിയാലും പറ്റിയില്ലെങ്കിലും അവശത അനുഭവിച്ചാലും അനുഭവിച്ചില്ലെങ്കിലും മേൽ ജാതി എന്ന് വിചാരിച്ചാലും താഴ്ന്ന ജാതി എന്ന് വിചാരിച്ചാലും എല്ലാം ഉള്ളിൽ നിന്ന് ജാതി പോകണമെന്നുള്ളതാണ് ഗുരുവിൻ്റെ ആവശ്യം. അതിന്ന് സമൂഹത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ട്. ഇത് ആശയപരമായിട്ടാണ് ഒരാൾ മാറ്റം വരേണ്ടത്. അപ്പോ ആനുകൂല്യം വാങ്ങുന്നു, ഒരാൾക്ക് ആനുകൂല്യം കിട്ടുന്നില്ല, അതും ജാതിയുമായിട്ടെന്താ ബന്ധം? ജാതി ചിന്തയുമായിട്ടെന്താ ബന്ധം? അതൊക്കെ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിൽ അതൊക്കെ കാണും. ഇപ്പോ ജാതീയമായ അവശത പരിഹരിക്കുന്നതിനുള്ള ആനുകൂല്യം ഒരാൾ വാങ്ങുന്നില്ലെന്നിരിക്കട്ടെ, വാങ്ങാതിരുന്ന അയാളുടെ മനസ്സിൽ നിന്ന് ജാതി പോകും, വേണമെന്നില്ല. കാരണം അയാൾക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നത് വേണ്ടെന്ന് വെച്ചു ഒരാൾ വിചാരിച്ച് ജാതി വിചാരം പോകണമെന്നില്ല. ജാതി വിചാരമെന്ന് പറയുന്നത് ഇവിടെ ഗുരുവിൻ്റെ ധാരണ അനുസരിച്ച് അത് ആശയപരമായ ഒരു വ്യക്തിയിൽ വരുന്ന മാറ്റമാണ്. അതാണ് ഗുരു എപ്പോഴും ഉദ്ദേശിക്കുന്നത്. ബാക്കി ഭൗതികമായി വരുന്ന പ്രശ്നങ്ങൾ പരിഹാരങ്ങളൊക്കെ അത് അതിൻ്റെ രീതിയിൽ ചെയ്യണം. ഭൗതികമായി മനുഷ്യൻ ജാതീയമായി വിവേചനം നേടുന്നുണ്ട്, അതിന് പരിഹാരം വേണമെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം, അത് മറ്റൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ജാതി വിചാരം പോകും എന്ന് പറയാൻ പറ്റില്ല. അത് ബോധവൽക്കരണം കൊണ്ടേ പോകും. പിന്നെ ഒരു വ്യത്യാസം സംഭവിക്കാം, ജാതീയമായ വിവേചനങ്ങൾക്ക് വ്യത്യാസം വരാം. പക്ഷെ വന്നാലും ജാതിബോധം ദൃഢപ്പെട്ടും വരാം. അതാണ് ജാതി സംഘടനകളൊക്കെ വളരെ ശക്തമായി നിലനിൽക്കുന്നത്, ജാതിയുടെ പേരിലുള്ള സംഘടനകൾ. എന്തുകൊണ്ട് നിലനിൽക്കുന്നു? മനുഷ്യരുടെ ജാതിബോധമുള്ളതുകൊണ്ടാണ്. ജാതിബോധം അവരെ വളരെ ദൃഢമായി നിലനിൽക്കുന്നു. ജാതീയ സംഘടനകൾ ശക്തമായി, എല്ലാ ജാതി സംഘടനകളും ശക്തമായി നിലനിൽക്കുന്നു. അപ്പോ ജാതി സംഘടനയെ നിലനിർത്തുന്നവർക്ക് അവരുടെ ഭാഗത്ത് പറയാനൊരു കാര്യമുണ്ട്. എന്താണ്? ഈ ജാതീയമായ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാനാണ് ഞങ്ങൾ ജാതീയ സംഘടനയിൽ നിൽക്കുന്നത്. അതെന്താണ്? ഒരുപക്ഷേ ജാതീയമായ വിവേചനം കൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, അത് പരിഹരിക്കുന്നതിന് ഞങ്ങൾ ജാതീയമായി സംഘടിച്ചു തന്നാലേ പറ്റും. എന്നാലേ ജാതീയ വിവേചനങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അവരവരുടെ ന്യായീകരണങ്ങൾ കാണും. എന്തിനാണ് ജാതീയമായി സംഘടിച്ചിരിക്കുന്നു? ജാതീയമായ അവകാശങ്ങൾ കൊണ്ട് ജാതീയമായ വിവേചനങ്ങൾ പരിഹരിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ്. ജാതീയമായ വിവേചനം ഒരു യാഥാർത്ഥ്യമാണല്ലോ, അപ്പൊ അത് പരിഹരിക്കണം. അപ്പൊ ജാതീയമായ അവകാശങ്ങൾ വേണം, അപ്പൊ ജാതി സംഘടനകൾ വേണം. എന്നെല്ലാ ജാതി സംഘടനകളും പറയും. അങ്ങനെ പറയുമ്പോൾ ജാതി സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ ജാതിയില്ലാതെ പ്രവർത്തിക്കാൻ പറ്റില്ല. ഗുരുവിൻ്റെ കാഴ്ചപ്പാടതായിരുന്നു, അവശതകൾ പരിഹരിക്കണം, അവകാശങ്ങൾ നേടിയെടുക്കണം, അതൊക്കെ ഗുരു യോജിപ്പായിരുന്നു. പക്ഷേ അവൻ ജാതിയിൽ നിന്ന് മാനസികമായ സ്വതന്ത്രനാണ്. അതായിരുന്നു ഗുരുവിൻ്റെ കാഴ്ചപ്പാടതായിരുന്നു. അതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. അത് ഈ ആശയപരമായി ഈ ആശയങ്ങൾ മനസ്സിലാക്കിയതിനെ പറ്റും. മനുഷ്യൻ ഒരു ജാതിയാണ്. അത് എന്താണ്, നൂറ്റാണ്ടുകളായി മനുഷ്യൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കടന്നു വന്നുകൊണ്ട് മനസ്സിൽ നിന്ന് കളയുക അത്ര എളുപ്പമൊന്നുമില്ല. ഉള്ളിൽ തന്നെ ജാതീയമായ വിചാരം ഉള്ളിൽ നിന്ന് കളയുക എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷെ ഗുരുവിൻ്റെ കാഴ്ചപ്പാടതാണ്, നമുക്ക് മനസ്സിലാക്കാം. അത്രയും അപ്പോ വേറെ ചോദ്യം ഇപ്പൊ വരുന്ന ഇതാണ്, ഇപ്പൊ ജാതീയമായ അവശതകളുണ്ട്. അപ്പോ ഈ അവശതകളൊക്കെ പരിഹരിക്കുന്നതിന് രാഷ്ട്രീയമായി സംഘടിച്ച പോലെ എന്തിനു ജാതീയമായി സംഘടിക്കണം? രാഷ്ട്രീയമായി സംഘടിച്ചിട്ട് അവശതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും, ജാതീയമായ സംഘടന വേണ്ട. അങ്ങനെ ഒരു ചിന്താഗതിയാണ് ഇപ്പോഴും ഉള്ളത് എന്നൊരു ഭാഗം. കാരണം മനുഷ്യന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയമായ സംഘടന. ഇപ്പൊ രാഷ്ട്രീയ സംഘടനകളെ പ്രവർത്തിച്ചുകൊണ്ട് അതിൻ്റെ ഒരു അജണ്ടയായിട്ട് എടുക്കുക ജാതീയമായ അവസ്ഥകൾ പരിഹരിക്കുക. അപ്പോൾ അതിന് രാഷ്ട്രീയമായ പ്രസ്ഥാനങ്ങളും മതി, ജാതീയ സംഘടന വേണമെന്നില്ല. ഇന്നിപ്പോ പറയുന്ന കോൺഗ്രസ്, മാർക്സിസ്റ്റ്, ബി ജെ പി പോലെയുള്ള രാഷ്ട്രീയ കക്ഷികളുണ്ടല്ലോ, അവർക്കും എന്താണ് ജാതീയമായ അവശതകൾ പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾ കൊണ്ടുവരാം. അപ്പൊ ഈ രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് എല്ലാ ജാതിയിൽപ്പെട്ടവരും വരും. എന്തായാലും ഒരു ജാതീയ സംഘടന അല്ലല്ലോ. അപ്പൊ രാഷ്ട്രീയ സംഘടനകൾ നിന്നുകൊണ്ട്, അതിൽ നിന്നുകൊണ്ട് ഉറച്ചു നിന്നുകൊണ്ട് ഇവിടെ രാഷ്ട്രീയമായ വേർതിരിവേ വരും, ജാതീയ വേർതിരിവ് വരത്തില്ല. എന്നിട്ട് ജാതീയമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും. അപ്പൊ ജാതി സംഘടന ആവശ്യമില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ കക്ഷികളുടെ ഒരു നിലപാട്. പിന്നെ ജാതി സംഘടനയുടെ ആവശ്യം തോന്നും. അപ്പോ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു ഭാഗത്ത് രാഷ്ട്രീയമായി സംഘടിച്ചിരിക്കുക, അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ ജാതീയമായി സംഘടിച്ചിരിക്കുക, രണ്ട് രീതിയിലാണ്. ഒരു കാലഘട്ടത്തിൽ ജാതീയ സംഘടനകൾ ആവശ്യമായിട്ട് വന്നു, അന്ന് ഇത്രയും വലിയ രാഷ്ട്രീയ ശക്തികളില്ലായിരുന്നു. അപ്പോ ജാതീയമായി സംഘടിച്ച് തന്നെയാണ് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി. ഇന്നത്തെ ഇതെല്ലാം എന്താണോ രാഷ്ട്രീയ കക്ഷികളുടെ മാനിഫെസ്റ്റോയിൽ വരെയാണെങ്കിൽ, ഇലക്ഷൻ മാനിഫെസ്റ്റോ, അവർ പറയാണ് ശരി ഞങ്ങൾ നിങ്ങൾക്ക്, ഞങ്ങൾക്ക് അധികാരം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും കൊണ്ടുകൊണ്ട് ജാതീയമായി നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജാതീയ സംഘടനയുടെ ആവശ്യമുണ്ട്? ഒരു ജാതീയ സംഘടന ഇവിടെ ആവശ്യമുണ്ട്. അതിന് ജാതി സംഘടനകൾ പറയുന്ന അങ്ങനെയല്ല, ഞങ്ങൾ ജാതീയമായി സംഘടിച്ചിരിക്കുന്നതുകൊണ്ടാണ് രാഷ്ട്രീയ കക്ഷികൾ അവരുടെ മാനിഫെസ്റ്റോയിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളോട് ഉൾപ്പെടുത്തുന്നത്. ഞങ്ങൾ രാഷ്ട്രീയമായി, ഞങ്ങൾ ജാതീയമായി സംഘടിച്ചില്ലെങ്കിൽ ഞങ്ങളെ അവർ ശ്രദ്ധിക്കത്തില്ല, ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ അവർ പരിഹാരം കാണത്തില്ല. അതുകൊണ്ട് ജാതീയമായി തന്നെ ഞങ്ങൾ സംഘടിച്ചിരിക്കും, എന്നാൽ രാഷ്ട്രീയത്തിൽ നിൽക്കും എന്നുള്ളൊരു നിലപാട് എടുത്തിരിക്കുന്നവരാണ് രാഷ്ട്രീയ ഈ ജാതീയ സംഘടനയിക്കുന്നത്. അവർ ജാതീയ സംഘടനയുടെ ഭാഗമായി നിൽക്കും, രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കും. അപ്പോ ജാതീയമായി സംഘടിക്കുന്ന എന്തിന് ഒരു വിലപേശലിന് വേണ്ടി, രാഷ്ട്രീയമായി നിൽക്കുന്ന എന്തിന് രാഷ്ട്രീയത്തിലൂടെ അതൊക്കെ നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു നിലപാടുള്ളതുകൊണ്ടാണ് രാഷ്ട്രീയ കക്ഷികളെല്ലാം ഇന്ന് സമുദായ പ്രാതിനിധ്യം നോക്കുന്നത്. ഓരോ സ്ഥലത്തും തെരഞ്ഞെടുപ്പിനൊക്കെ ആളവയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, ജാതിയെ നോക്കുന്നു. അതുകൊണ്ടാണ് രാഷ്ട്രീയ സംഘടനകൾ വളരെ ശക്തമായിരിക്കുന്നത്. പക്ഷേ ശരിയായ രാഷ്ട്രീയ ബോധം ഞങ്ങൾ പറയണമെങ്കിൽ പിന്നെ ജാതീയ സംഘടനയുടെ ആവശ്യമില്ല. കാരണം രാഷ്ട്രീയത്തിന് ഒരു ഗുണമുള്ളത് അതിനെല്ലാ ജാതികളെയും ഒരുമിപ്പിക്കാൻ പറ്റും. ജാതീയ സംഘടനകൾക്ക് ഒരിക്കലും മനുഷ്യരെ ഒന്നിപ്പിക്കാൻ പറ്റത്തില്ല, വെറുതെ പറയാനേ പറ്റും. ഒരു കാരണവശാലും ഒന്നിപ്പിക്കും, എത്ര കാലം മുമ്പോട്ട് പോയാലും ശരി. ഇപ്പൊ NSS ആയാലും എസ് എൻ ഡി പി ആയാലും ബ്രാഹ്മണ സഭ ആയാലും എല്ലാവർക്കും എന്നും ഇവർക്ക് ജാതികളെ സംഘടിപ്പിക്കുകയല്ലാതെ അതിന് മുമ്പോട്ട് പോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരിക്കൽ വെറുതെ ഇങ്ങനെ അർത്ഥശൂന്യമായിട്ട് ഒരു ജാതി ഒരു ജാതി എന്നൊക്കെ കയറി ഇന്ന് പ്രസംഗിച്ചു എന്ന ജാതി സംഘടനയെ ബലപ്പിച്ച് നിർത്താനേ പറ്റും. ഇതിന് ബദലാണ് രാഷ്ട്രീയ സംഘടന. രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എന്ത് വരുന്നു? അവിടെ പിന്നെ ഒരു ജാതിയല്ലല്ലോ. ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്തു നോക്കുക, ഒരു ജാതിയല്ല, എല്ലാ ജാതികളും വേണം. അപ്പോ ഈ ജാതീയ സംഘടനകൾക്ക് ബദലാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അതിലേക്ക് ആൾക്കാർ അതിന് പ്രാധാന്യം കൊടുക്കുകയും ഈ പ്രശ്നങ്ങളെല്ലാം, ജാതീയമായി വരുന്ന വിവേചനങ്ങൾ, അതിൻ്റെ അവശതകൾ, അതിൻ്റെ ആവശ്യങ്ങളെല്ലാം രാഷ്ട്രീയ കക്ഷികളുടെ അജണ്ടയിൽ വരികയും വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നായിരിക്കും മാറ്റങ്ങൾ വരുന്നത്. രാഷ്ട്രീയ സംഘടനകൾ എന്തുകൊണ്ട്? ഈ ജാതീയ സംഘടന വളരെ ശക്തമായി നിൽക്കുമ്പം രാഷ്ട്രീയ കക്ഷികൾ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണ്. ഈ ജാതീയ സംഘടനകളെ നിലനിർത്തുന്ന ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിച്ച് അതിനൊരു ജാതീയമായ സംഘടനാ സ്വഭാവം ഉണ്ടാക്കി അതിനെ നിലനിർത്തി അതിൻ്റെ നേതൃത്വം കൈയാളുന്ന ആൾക്കാരാണ് അതിനെ നിലനിർത്തുന്നത്. അവർ രാഷ്ട്രീയ കക്ഷികളുമായിട്ട് വില പേശാൻ വേണ്ടി ഇത് ഉപയോഗിക്കുകയാണ്. അവരുടെ സംഘടനാ കഴിവുകൊണ്ടാണ് ഈ ഇവരെല്ലാം ഇതിനെ നിലനിർത്തുന്നത്, എല്ലാ ജാതീയ കക്ഷികൾ. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ആ അവരുടെ സംഘടനാ ശേഷി കൊണ്ട് അവർ രാഷ്ട്രീയ കക്ഷികളുമായിട്ട് വില പേശി. അങ്ങനെ വരുമ്പോൾ ആ ജാതീയ സംഘടനകളിലൂടെ അവർക്കും ചില ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. ഈ ജാതീയ സംഘടനകളിൽപ്പെട്ട വ്യക്തികൾക്കും നേട്ടങ്ങളുണ്ടാവും. പക്ഷെ അത് പൂർണ്ണമായി ഇത് രാഷ്ട്രീയത്തിലേക്ക് മാറുകയാണെങ്കിൽ ആ ജാതീയമായ മനുഷ്യരുടെ അകൽച്ച കുറയും. അത് നമുക്ക് കാണാം. മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ ചെന്ന് നോക്കിയാൽ അവരെല്ലാവരും ഈ ജാതീയമായ അകൽച്ച മാറ്റിവെച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി നോക്കിയാൽ പിന്നെ ജാതികളായിരിക്കും, പക്ഷേ അവർ ജാതീയമായ അകൽച്ച മാറ്റിവെച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ അത് ഒരു ജാതി സംഘടനയിൽ ചെന്ന ഏത് ജാതി സംഘടനയും ആ ജാതിയുള്ളവർ മാത്രമേ കാണൂ. അപ്പോ ഇന്നത്തെ ഈ ഒരു ചുറ്റുപാടിൽ ജാതീയതയെ മാറ്റണമെങ്കിൽ രാഷ്ട്രീയമായി മാറ്റാൻ പറ്റും. ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം കൊണ്ട് അവർ അതിൽ നിന്ന് മാറി നിന്നാലേ പറ്റും. ഏത് രാഷ്ട്രീയ പാർട്ടി നമ്മൾ എടുത്തു നോക്കുക, അവിടെ പല ജാതി മതത്തിലുള്ളവർ വളരെ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഒരു ജാതിയല്ല. തീവ്ര ഇടതുപക്ഷമായ മാർക്സിസ്റ്റ് പാർട്ടി ആയാലും ശരി, അതിനകത്ത് പ്രവർത്തിക്കുന്നവർ എന്ത് ചെയ്യുന്നു? ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ എല്ലാ ജാതിക്കാരും പ്രവർത്തിക്കുന്നുണ്ട്. കോൺഗ്രസിനെ എടുക്കുക, അവിടെയുണ്ട്, ബി ജെ പിയിലുമുണ്ട്, വിഭിന്ന ജാതികൾ ചേർന്ന് പ്രവർത്തിക്കുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു ജാതി സംഘടന എടുത്തു നോക്കുക, അപ്പൊ അത് രാഷ്ട്രീയ ബോധം കൊണ്ടാണ്. അതാണ് ഞാൻ പറയുന്നത്, ഗുരു പറയുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ആശയപരമായി മനുഷ്യനൊരു ജാതി എന്നറിയുക, അതാണ്. പ്രായോഗികമായി മാറ്റം വരണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ ബോധം കൊണ്ട് മാറ്റം വരാൻ പറ്റും. അതിന് ജാതീയ സംഘടനകളുടെ സ്ഥാനത്ത് എന്ത് വരണം? രാഷ്ട്രീയ ബോധമുള്ള പ്രസ്ഥാനങ്ങൾ വരണം, ജനങ്ങൾക്ക് ആ ബോധത്തിലേക്ക് വരണം. അതാണ് ഇന്നത്തെ കാലത്ത് കാണുന്ന ഒരു പരിഹാരമാണ്.